31-ാം ദശകം. തേജോരൂപം ദിദിജവരനും കണ്ടു സന്തുഷ്ടനായി കൈകൂപ്പിക്കൊണ്ടഖില പരിചര്യാദി ദേവമോദി വേണ്ടുന്നെന്തൊന്ന് അടിയനൊടയേ വിപ്രസൂനോ കഥിക്കാം. വിത്തം ഭോജ്യം നിലയം ഇള എന്താകിലും തന്നിടാം ഞാൻ. രമ്യോദാരം ബലിയുടെ ഗിരങ്കേട്ടു കാരുണ്യവാനായെന്നാലും നീ വിനയമരുളാൻ ദൈത്യവം ചമ്പകുൾ പുകഴ്ത്തി. രമ്യോദാരം ബലിയുടെ ഗിരങ്കേട്ടു കാരുണ്യവാനായെന്നാലും നീ വിനയമരുളാൻ ദൈത്യവം ചമ്പുകഴ്ത്തി. ഇമ്മന്നിങ്കൽ ത്രിപദവിളയെ പ്രാർത്ഥനം ചെയ്തു പോലും തന്നീടേണം മുഴുവനിരി ചൊന്നാകിൽ വിശ്വം ഖസിക്കാം. ലോകം വാഴ്വോൻ അടിയൻ അടിമൂന്നേകിയാൽ ബാലിശത്വം ചോദിക്കൂ പാരഖിലം ഇതുകൊണ്ടെന്തുവാൻ ഗർവ്യോതി. ഈ ഗർവത്താൽ ത്രിപദ പരിപൂർത്തിക്കവൻ ചീത്തവാക്യം കേട്ടാനല്ലോ വെറുതെ ഒടുവിൽ ബന്ധനം പറ്റിയല്ലോ. സന്തോഷിക്ക ത്രിപദ പരിസന്തുഷ്ടനല്ലെങ്കിൽ വിശ്വം കൈവന്നാലും വരദനരുളിച്ചയ്യവേ ദാനതോയം ദൈത്യൻ നൽകാൻ മുതിരവേ പരീക്ഷിക്കുവാൻ നീ നിമിത്തം വേണ്ട വേണ്ട ഹരീതു തെളിച്ചോതിനാൻ ശുക്രനപ്പോൾ കൊള്ളാം അർത്ഥിപ്പതിനു ഭഗവാനെങ്കിലോ ധന്യനാ ഞാൻ സർവം നൽകും ദിദിജനരുളി തള്ളിനാൻ ശുക്രശാപം. ഭക്ത്യാ വിന്ധ്യാവലി ദൈതയാൾ പാദ്യമങ്ങയ്ക്കു നൽകി ചിത്രം ചിത്രം സലിലമുടവൻ സർവമർപ്പിച്ചു നിന്നിൽ. ശങ്കാഹീനം ദിദികുലവരൻ നിന്നിലർപ്പിക്ക എല്ലാം വരുഷിച്ചല്ലോ സുമതിര മുനിശ്രേഷ്ഠർ വാനോരോടൊപ്പം. ആരെങ്കാൻ കെത്തവതനു വളർന്നേറി ബ്രഹ്മാണ്ടമേതും പോരാ നിൽക്കാൻ വളരെ വലുതായി ദിവ്യമാം തുൽസ്വരൂപം. കുണ്ടീതോയാൽ സരസി ജപവൻ ചെയ്തു പാദാഭിഷേകം. ഗംഗാതോയം സുദൃഢമതുതാൻ വിശ്വസംശുദ്ധി ചെയ്യുവോ. നൃത്തം ചെയ്തു ഗഗനചരരീ ഉത്സവത്തിൽ പ്രമോദാൽ ഭേരീനാഥം ഭുവനമഖിലം ജാമ്പുവാൻ ചെയ്തു ഭക്തൻ. ചോദിക്കാതെ ബലിയൊടു രണം ചെയ്തു ദൈത്യാളിവാനോർ നിൻ ഭക്തന്മാരവരിരുവരും ചേർന്നു തോൽപ്പിച്ചകറ്റി. കാലാത്മാവാം ഇവനുടെ കൃപാമൂലമാം പ്രാജ്ഞയം നാം നിർത്താം യുദ്ധം. ബലിതരുളി ദൈത്യപാതാളമാർന്നു പാശാപത്തൻ പതകപതിയായി ദൈത്യനോടുച്ചമോദി. മൂന്നാം പാദസ്ഥലമരുൾക നീന്നു വിശ്വേശനല്ലോ. പാദം വയ്ക്കാം ശിരസി ഭഗവൻ നിശ്ചലം ദൈത്യനോദി. പ്രഹ്ലാദൻ താൻ സ്വയമുപഗതൻ ധന്യനായി വാഴ്ത്തി നിന്നെ. ഗർവം നീക്കാൻ അസുര പലതും ചെയ്തു ഞാൻ സിദ്ധനായി നീ നാഗം വെല്ലും ഭുവനമതിനും മീതയായി വാസവത്വം മോക്ഷം സർവം തവ കരഗതം. ദൈത്യനാശിസ്സു നൽകി യാഗം തീർത്തു ധരണി സുരരാൽ പായി വാതാലയേശാ.